അനദ്യതനെ ലങ് അനദ്യതന ഭൂതാർത്ഥവൃത്തേർ ധാതോർ ലങ് സ്യാ ലട്ടുക്കേന സൂത്രേണ വിഹിതം ലുട്ട് ലട്ട് ലോട്ട് ലോട്ടിച്ച ആശേഷലിംഗങ്ങളോട് വർത്തമേ വർത്തമാനേ ലട്ട് ഇത്തിനേന ലട്ട് വിഹിത പരോക്ഷേ ലട്ട് ഇത്തിനേന ലട്ട് വിഹിത ലുട്ട് അനദ്യതിനെ ലുട്ട് ലട്ട് ലട്ട് ലട്ട് ശേഷിച്ച ഇത്തിനേന ലോട്ട് ലോട്ടിച്ച ആശിഷനോട് അത്ര ലുട്ട് അനദ്യതനെ ലുട്ട് ഇത്തിനേന വിധ ലങ് അവി അനദ്യതനെ ലങ് അനയോർ ഭേദ കഹ ലങ് ഭൂതാർത്ഥ ലുട്ട് ഭവിഷ്യതി ഇത്തിനയോർ ഭേദ അത്ര സാമാന്യ ഭാവി കാലാർത്ഥേ ഭവതി ലുട്ട് ലുട്ട് തു അനദ്യതന ഭാവികാലേ ഏവം സാമാന്യ ഭൂതകാലേ ഭവതി ലുങ് അനദ്യതന ഭൂതകാലേ ഭവതി ലങ് അനദ്യതനസ്യ വ്യാഖ്യാനം പൂർവമേവ കൃതം അനദ്യതന ഭൂതാർത്ഥവൃത്തേർ ധാതോഃ പൂർവദേവ ലങ്സ്യ അനദ്യതന ഭൂതാർത്ഥത്തിൽ അനദ്യതന ഭൂതകാലം അദ്യതനമല്ല എന്ന് പറഞ്ഞാൽ അദ്യതനത്തിൽ ലങ് ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ പറയുകയാണ് രാവിലെ 7 മണിക്ക് 10 മണിക്ക് അങ്ങനെ ലങ് ഉപയോഗിക്കാൻ പാടില്ല. കഴിഞ്ഞ രാത്രി 12 മണിക്ക് മുമ്പുള്ള കാര്യങ്ങൾ പറയാൻ ഉപയോഗിക്കാം ലങ്. ഇന്നത്തെ ചുരുക്കത്തിൽ അങ്ങനെ ഇന്നത്തെ ഭൂതത്തെ പറയാൻ വേണ്ടി ലങ് ഉപയോഗിക്കാൻ പാടില്ല. ഇന്നലത്തെ ഭൂതത്തെ കുറിച്ച് പറയാൻ ലങ് ഉപയോഗിക്കാം. ഭൂധാതുഹോ കേന സൂത്രേണ ധാതുസഞ്ജ്ഞാ സിദ്ധ്യതി ഭൂവാദിവത് ധാതവഹിതനേന ധാതുസഞ്ജ്ഞായാം ലബ്ധായാം ഭൂ ഇത്യതഃ നകർമ്മണി ച ഭാവേ ച കർമ്മഗേഭ്യേത്യനേന കർത്തരി ലകാരേ വിഹിതേ ലസ്യ ഇത്യധികാരേ തിബാദേ കേന സൂത്രേണ ഭവതി തിപ്തസ് രണ്ടേ ഉള്ളൂ. അതറിഞ്ഞിരിക്കണം, പുസ്തകത്തിൽ നോക്കാതെ പറയാൻ. അനന്തരം ലപരസ്മൈ പദം ഇത്തനേന പരസ്മൈപദം ശേഷാത് കർത്തരി പരസ്മൈപദം ഇത്തനേന പരസ്മൈപദ പ്രത്യയാനാം തിങ്ഹ സ്ത്രീണി സ്ത്രീണി പ്രഥമ മധ്യമ ഉത്തമാഹ ഇത്തനേന പ്രഥമാദി സംജ്ഞ താന്യകവനദ്യവനവനാന്യകശയിത്തിനേന ഏകവചനാദി സംജ്ഞ ഏകവചന വിക്ഷായാം ശേഷേ പ്രഥമ ഇതി അനേന പ്രഥമ ഏകവചന പ്രത്യയേ പ്രാപ്തേ ഭോ തി തിപ് ഇത്യത്ര തിങ്സ് സർവധാതുകം ഇത്തരേന സർവധാതുസഞ്ജ കർത്തരി ശബ് ഇത്തരേന ശബി തസ്യാപി തിങ്സ് സർവധാതു ഇത്തരേന പൂർവസ്യ ഉകാരസ്യ സർവധാതു അർത്ഥധാതു ഇത്തരേന ഗുണ അവാദേശ ഭവ തി ഇതി സ്ഥിതേ ലുങ് ലങ് ലിങ് അടുദാത്തഃ ലുങ് ലങ് ലിങ് അടുദാത്തഃ ലുങ് ച ലങ് ച ലിങ് ച അത്ര സമാസഃ തേഷു ലുങ് ലങ് റിങ് ഷു റിങ് ഷു അത്ര ലിങ് ഷു ഇത് കഥം ഭവതി ലിങ് സു ഇത്യത്ര ലിങ് ഷു ഇത് കഥം കേന സൂത്രേണ സൂത്രം ദൃഷ്ട്വാ സമാധാനം ഉച്യത ഋക്ഷു ഇതി കഥം ഭവതി വേറെ ലുങ് സു അത്ര ലുങ്ക് കകാരാഗമ കഥം ഭവതി കകാരാഗമ നകാര ഉത്തരവർത്തി കകാര കേന സൂത്രേണ സിദ്ധ സകാരസ്വരത്വ അത്ര കകാര ആഗമ കൃത കേന സൂത്രേണ കകാരേതി ലുങ്ക്ഷു അട്ട് ഇത്യത്ര അട് ഇതി ജാതഃ കേന സൂത്രേണ ജലാഞ്ജസ്യന്തി അട് ഉദാത്തഃ എന്താണ് ലുങ് ലങ് ഋങ് ഇതിന് അടാഗമാണ് വിധിക്കുന്നത് അട്ട് അത് ഉദാത്തമാണെന്ന് പറയുന്നു. നമുക്കിവിടെ ലഘു സിദ്ധാന്ത വിസ്വര പ്രക്രിയയില്ല, അതുകൊണ്ട് അതിൻ്റെ വിശദീകരണമില്ല. അപ്പോൾ ഇവിടെ പക്ഷേ ഇത് ജ്ഞാപകമാണ്, അട്ട് വിധിച്ചിട്ട് ഉദാത്തം വിധിച്ചു. എന്തിനാ അട്ട് വിധിച്ചിട്ട് ഉദാത്തം വിധിക്കുന്നു? അതുകൊണ്ട് പറയുന്നു ആഗമാഹ അനുദാത്താഹ ഇത്യസ്യ ജ്ഞാപകം ഭവതി അത്ര ഉദാത്തഗ്രഹണം. എന്നുവെച്ചാൽ ഇവിടെ ഉദാത്തം എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട് മനസ്സിലാക്കാം. പൊതുവെ ആഗമങ്ങളെല്ലാം അനുദാത്തമാണ്. ഇവിടെ വിശേഷിച്ച് വിധിച്ചത് ഉദാത്തമാണ്. അതിവിടെ നമുക്ക് വിഷയമില്ല, നമ്മുടെ പ്രക്രിയയായിട്ട് ബന്ധമില്ല, പറഞ്ഞു തന്നേ ഉള്ളൂ. പട്ടു വരുന്നു ആദ്യന്തോ കിട്ടോ. ഇത് ഏതിനാ വിധിച്ചിരിക്കുന്നത്? അംഗസ്യ എന്ന് പറഞ്ഞു. യേശു അംഗസ്യ അട്ടെന്ന് പറഞ്ഞു, അംഗത്തിനാണ് പറയുന്നത്. അപ്പൊ ഇവിടുത്തെ അംഗം ഏതാണ്? ഭാവാതി വരെ നമ്മൾ എത്തിയിരിക്കുകയാണ്. തിപ്പിലെത്തിയിരിക്കുന്നു. അതെ, ഭാവീന്നിരിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോ ഇവിടെ പറയുന്നു യേശു എന്ന് പറയുമ്പോ എന്താണ്? യേശു പരേഷു, ലുങ്ങാദിഷു പരേഷു, അത്ര ലങ് പരേ, അത്ര അംഗസ്യ അട്ട് ഇത്യുക്തെ ഭവ വ്യത്യസ്തി അടാഗ്മഹസ്യ. തീ പരവരിക്കുമ്പോ ഭവയാണ് അംഗം, അതിനട്ട് വരും. ആദ്യം തൊട്ട് ചെയ്തു ആദ്യ അവയവുമായി ആഭാവ തീ. അപ്പൊ ഈ സൂത്രത്തിന്റെ ഒരു പ്രത്യേകത, ഇത് നേരിട്ട് വിധിക്കുകയാണ് അട്ട്. ഇതിന് ലുങ് ലങ് ലങ്ഷു, ഇത് അന്തരംഗ സൂത്രമാണ്. പിന്നെ മറ്റതിനൊക്കെ അപേക്ഷിച്ച് പരമാണ്. അതുകൊണ്ട് ഇത് ഒരു പ്രധാനപ്പെട്ട സൂത്രമാണ്. പക്ഷേ ഇതിന് രണ്ടു വശമാണ്. ഇതാദ്യം ചെയ്യണോ അതോ അവസാനം ചെയ്യണോ? ലുങ് ലങ് ലക്ഷ എടുത്താത്ത വേണ്ടി വന്ന ആദ്യം ചെയ്യാം, വേണ്ടി വന്ന അവസാനവും ചെയ്യാം. ഭാഷകാരൻ രണ്ടു പക്ഷവും സ്വീകരിച്ചു. എന്നാലും ഭംഗി എന്താണോ ഏറ്റവും ഒടുവിൽ ചെയ്യുക. കാരണം ഇനി സമ്പ്രസാരണവും മറ്റും ഇരിക്കുന്നിടത്ത് ആ പ്രക്രിയയെല്ലാം ചെയ്തതിന് ശേഷം അവസാനം എന്ത് ചെയ്യുക? ലുങ് ലങ് ലിങ് ഷടു അംഗത്തിനട്ടാകുമെന്ന് ചെയ്യുക. അപ്പൊ ഇവിടെ അഭവത്തിന്ന് വരും അല്ലേ? ലോഡ ലങ്ങത്ത് വരൂ. എന്തുകൊണ്ട്? ആ അത് ലോട്ടിനാ വരുന്നു. ലോട്ടിന് ലങ് വരുമെന്നേ പറഞ്ഞുള്ളൂ, ലെങ്ങിന് ലോട്ട് വരുമെന്ന് പറഞ്ഞില്ല. പറഞ്ഞോ? അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. പിന്നെ ഇവിടെ വരുന്ന എന്താണ്? ഇതശ്ച ഇതോ ലസ്യ പരസ്മിതം ഇകാരാന്തമേ തദന്തസ്യ ലോപഃ. ഇതോലസ്യ പൂർവത്തിൽ നിന്ന് വരുന്നു. ഇതോ ലസ്യ എന്ന് പറഞ്ഞാൽ ലസ്യംഗിത ലകാരത്തിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന ഞിത്തുകൾ. ഞിത്തെന്ന് എന്തുകൊണ്ട് പ്രത്യേകം പറഞ്ഞു? ലകാരസ്ഥാനെ ടിതാദേശാവി സന്ധി, അത്ര ഞിത് ആദേശ വിഷയേ ഉച്ചത്തെ ലസ്യംഗിത ലകാരത്തിന്റെ സ്ഥാനത്ത് ആദേശമായി വരുന്ന ഞിത്തുകൾ. ഇവിടെ ഏതാണ്? ഉടങ്ങിത്തേതാണ് ലങ്. ലസ്യ തിബാധയ തിബാധികളെല്ലാം എന്താണ്? ലാഖ്യ വരുന്നു, ലാധികാരത്തിലാണ് വരുന്നത്. തിക്തസ് ജി എന്ന് വരുന്നു. ലസ്യ എന്ന് പറയുന്നൊരു സൂത്രമാണ്, അതിന്റെ അധികാരത്തിലാണ് എന്ത് വരുന്നത്? തിപ്തസ് ജി. അതുകൊണ്ടാണ് പറയുന്നത് ലസ്യം ഇത്ത. ഇതെല്ലാം അധികാരത്തിലാണ്. ആ ലായിൽ ഇവിടെ എന്താണ്? ലങ്ങാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ തിബാദികൾ എവിടെ വരും? അതിന് പ്രത്യേകിച്ച് സൂത്രമുണ്ടോ? അപ്പൊ എല്ലാ അധികാരത്തിലാണ് തിബാദികൾ വിരിച്ചിരിക്കുന്നത്. ലസ്യ എന്നൊരു സൂത്രത്തിന്റെ അധികാരം അതുകൊണ്ടാണ് ലസ്യ എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇവിടെയും വരുന്നത് ലസ്യങ്ങിത പരസ്മിതം ഇകാരാന്തം യത്. പരസ്മീപദമായിരിക്കണം, ഇകാരാന്തമായിരിക്കണം. പരസ്മീപദം ഏത് സൂത്രം കൊണ്ട്? പരസ്മീതം. അവിടുത്തെ തിപ്പെന്ന് പറയുന്നത് പരസ്മീതമാണ്. പിന്നെ ഇകാരാന്തമാണ്. തദന്തസ്യ തദന്തമായ ഭാഗം. തദന്തമായ ഭാഗം ഏതാണ്? നകാരത്തിന്റെ സ്ഥാനത്ത് വന്ന പരസ്മീകൃതമായ ഇകാരാന്തമായ ശബ്ദം എന്ന് പറയുന്ന തീ. തദന്തമായി എന്ത്? ഭവതി. അതിനെന്ത് വരിക്കുന്നു? ലോപം. ഏത് സൂത്രം വരും? ഹലോ ദേശ്യപ്രകാരം ഏതിന് ലോപം വരും? തീക്ക് വരും. ചുരുക്കത്തിൽ ഈ ലോപിക്കുമെന്ന്. നേരത്തെ അഭവത്തിന്നിരുന്ന ഇപ്പൊ എന്തായി? അഭവത്. ഇങ്ങനെ വരുന്നിടത്ത് സുപ്തിംഗന്ധം പദസംജ്ഞ വരുന്നതുകൊണ്ട് ഇവിടെ ഒരു സൂത്രം, സാമാന്യ സൂത്രം നമ്മൾ മുമ്പ് പഠിച്ചു വരായതാണ്. ജലാഞ്ജുശോന്തി, പിന്നെ വാവസ്ഥാന, അതെല്ലാം വരാം. അഭവത്ത്, അഭവത് രണ്ട് രൂപം വരാം. അപ്പൊ എന്താണ്? ഭോ തീ നിരുന്നു സർവദാഗുണ കർത്തരിശപ്പ് ഗുണം അവാദേശം ഭവതി ഷഡ് ഉദാത്ത അട്ട് വന്ന അഭവതി. തീയിലെ വികാരത്തിന് ഇദശപ്രകാരം ലോപിച്ചു അഭവത്. ബാക്കി പുതിയ സൂത്രങ്ങളൊന്നുമില്ല, എല്ലാം പഴയതുപോലെ തന്നെ. വീണ്ടും എന്തുവരുന്നു? ഭോ തീ തിങ്സ് സർവസ് തിങ്സ് സർവധാതു കർത്തരിശപ്പ് ഗുണം അവാദേശം ഭവ തസ് എന്നിരിക്കുന്നിടത്ത് എന്തുവരും? ഇവിടെ തസിന്റെ സ്ഥാനത്ത് എന്തുവരും? എന്തുവരുന്നു? ഭവ താം. ആദ്യം താമാണ് വരുന്നു. താം അപ്പൊ എന്തുവരും? ലുങ് ലങ് ഋക്ഷടുതാത പ്രകാരം അട്ട് വന്നപ്പോ അഭവതാം. അഭവത് അഭവതാം. ഭുവനത്തിൽ എന്തുവരുന്നു? ഭൂ ജി തിങ്സ് സർവധാതു കർത്തരിശ സർവധാതാദി ഗുണം അവാദേശം ഭവ ജി. എന്തുവരുന്നു? ജോന്ത ഭവ അന്തി. അവിടെ എന്തുവരുന്നു? അതോ ഗുണേ ഭവന്തി. ഭവന്തി എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ഇതശ്ച ഇകാരം ലോപിച്ചു. ഭവന്ത് എന്നിരിക്കുമ്പോ എന്ത് വരുന്നു? സംയോഗാന്തസ്യ ലോപഹ തകാരവും പോയി. ഇകാരം പോയി എങ്ങനെ? ഇതശ്ച ഇത്യനേന ഇകാരലോപി കൃതി സംയോഗാന്തസ്യ ലോപഹ ഇത്യനേന തകാരലോപി ചക്രത്തെ ഭവൻ ഇതി സ്ഥിതി ലുങ് ലങ് ഋങ്ഷു അടുദാത്ത ഇത്യനേന അംഗസ്യ അടാഗമേ കൃതേ ഭവൻ അഭവത് അഭവതാം അഭവൻ. മധ്യവർഷേകവനെ ഭൂ സിപ് ഇതി സ്ഥിതി തിങ്സ് സർവധാതുവും കർത്തരി ശബ് സർവധാതാർത്ഥിയ ഗുണ ഭവസി ഇത്യത്ര ഇകാരസ്യ ഇതശ്ചൈത്യനേന ലോപകൃതെ ഭവസു ഇത്യത്ര ലങ് ലുങ് ലിംഷു അടുദാത്തൈത്യനേന അടാകമേ ആ ഭവസു ഇത്യത്ര സകാരസ്യ ഋത്വേ വിസർഗേ ച അഭവഃ. അനന്തരം ഭൂ ധസ് ഇത്യത്ര തിങ്സ് സർവധാതു കർത്തർശപ്പ ഗുണം അവാദേശം ഭാവ മധ്യവർഷ ബഹുവേ ഭൂ ധിതി തിങ്സ് സർവധാതു കർത്തർശപ്പ് സർവധാതു ഗുണ അവാദേശ ഭാവ ധ ഇത്യത്ര തസ് ധസ് ധ മീപാം താം തം ത അമഹ ഇതിനേന ത ആദേശേ കൃതേ ഭാവ ത ഇത്യത്ര ലുങ് ലങ് ലുങ് ഷഡ് ധാതുഃ ഇതിനേന അടാഗമേ കൃതേ ആ ഭാവ ത ഉത്തവർഷേകവചനെ ഭൂ മിപ്പിത്യത്ര തിങ്സ് സർവധാതു കർത്തർശപ്പ് സർവധാതാർത്ഥ്യ ഗുണ അവാദേശ ഭാവ മി ഇത്യത്ര തസ് ധസ് ധ മീപാം താം തം ത അമഹ ഇത്യത്ര അം അം അത്ര ഭവ അം ഭവ അമ ഇത്യത്ര കിം സൂത്രം അമി പൂർവ അതോ ഹേ ഹേ ഇവിടെയാ ഹേ അല്ല ലോട്ടല്ലേ അമ്മിപ്പൂർവ്വ വരാം അമ്മ പരത്തിലിരിക്കുകയാണ് ലുങ് ലങ് അടു ദാത അഭാവം അടുത്തെന്ത് വരുന്നു ഭൂ വസ് ഭൂ മസ് അത്ര തിങ്സ് സർവധാതു കർത്തശപ്പ് സർവധാതാർത്ഥ്യ ഗുണ അവാദേശ ഭാവ മസ് ഇത്യത്ര നിത്യം നിതഹ ഇതി സകാർ ലോപ ലുങ്ലങ്ങ് ഷഡുദാത അട്ട് ആ ഭാവ മ ഇത്യത്ര അതോ ദീർഘോ യേഞ്ഞി ദീർഘകൃതി അഭവം അഭവ സ്ഥലദ്വയേപി നിത്യം ഗീതഃ ഇതിനേന സകാരലോപഃ അനന്തരം അതോ ദീർഘോ യേഞ്ഞി ഇത്യനേന ദീർഘേ ചക്രതെ അഭവാവ അഭവാമ അത്രാപി ലോഡുവത് വിസർഗോ നാസ്തി അകാരാന്ത ശ്രൂയത അഭവാവ അഭവാമ കഴിഞ്ഞു. അടുത്തു വരുന്ന ലിംഗ് വിധി നിമന്ത്രണാമന്ത്രാദിഷ്ട സംപ്രശ്ന പ്രാർത്ഥനേഷു ലിംഗ് യേശ്വർത്തേഷു ധാതുർ ലിംഗ് അസ്യ വ്യാഖ്യാനം പൂർവമേവ കൃതം. അനേന സൂത്രേണ ഭൂധാതോഃ ലിംഗീകൃതേ ഭൂ ലിംഗ് വിദ്യാദ്യർത്ഥേഷു അത്ര വിദ്യാദി അർത്ഥേഷു ലിംഗ് വിധീയതേ അത അസ്യ നാമഭോതി വിധിലിംഗിതി. അനേന സൂത്രേണ വിഹിതത്വാത് വിധിലിംഗ് ഇതി കഥ്യതേ ഭൂ ലിംഗ് ഇത്യത്ര ലിംഗ് ഇത്യസ്യ സ്ഥാനേ ഭവതി തിപ്. ഭോ തിപ് ഇതി സ്ഥിതേ അത്ര ഭവതി യാസു പരസ്യുപദേഷു ഉദാത്തോ ഞിച്ച. ലിംഗ പരസ്യമേതാന യാസുഡാകമോ ഞിച്ച. ലിംഗ പരസ്മീപദാന ഇത്യസ്യ ലിംഗ് ആദേശാന പരസ്യപദാന. ലിംഗിന്റെ സ്ഥാനത്ത് ആദേശമായി വന്ന പരസ്യപദങ്ങൾ അതിനെന്തു വരുന്നു? യാസുട്ട് ആഗമ സ്യാത് ഞിച്ച. ലിംഗിത്വം എന്നാണ് ഇവിടെ രണ്ട് കാര്യം വിധിക്കുകയാണ്. എന്താണ് ലിംഗ്? യാസുട്ടും ലിംഗ് ഞിത്തും. ലിംഗെന്ന് പറയുന്ന ഞിത്താണ്, പിന്നെ അതിന് ഞിത്ത് വിധിക്കേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? ലിംഗ് സ്വയം ഞിത്താണ്. ഇവിടെ എന്ത് വിധിച്ചു? യാസുട്ട് വിധിച്ചിട്ട് ലിംഗിനെ ഞിത്തുമാക്കി. ഞിത്തിനെ എന്തിനാ ഞിത്താക്കുന്നത്? അതായത് ലിംഗിന്റെ സ്ഥാനത്ത് തിപ്പ് വന്നാല് തിപ്പ് പിത്താണ്, പക്ഷെ സ്ഥാനികത്തേന് എന്ത് വരണം? ഞിത്ത് വരണം. പക്ഷെ ഇവിടെ ലിംഗിന് ഞിത്ത് വിധിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ലിംഗിലെ ഞിത്ത് സ്ഥാനികത്വേന തിപ്പിൽ വരില്ല. അതുകൊണ്ടാണ്, അതുകൊണ്ട് ലിംഗില് വരുന്ന പരസ്മീപദങ്ങൾക്ക് യാസുട്ട് വിധിച്ച് അതിനു തന്നെയാണ് ഞിത്ത് വിധിക്കുന്നത്. പരസ്മീപദങ്ങൾക്കാണ് ലിംഗം ഞിത്താണ്. ലിംഗം ഞിത്തായിരിക്കും, അതിന് ഞിത്ത് വിധിക്കേണ്ട ആവശ്യമില്ല. പിന്നെ വരേണ്ടത് അതിന് ആദേശമായി വരുന്ന പരസ്മീപദങ്ങൾ. പരസ്മീപദങ്ങൾക്ക് സ്ഥാനുവിത്വേന ഞിത്വം വരാമെന്നിരിക്കെ വീണ്ടും ഞിത്വം വിരിച്ചു. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഞിത്വം സ്ഥാനുവിത്വേന വരില്ല. ഇത് ജ്ഞാപകമാണ്. അതിൻ്റെയൊക്കെ പ്രയോജനം ഇനി വരും. ഏത് ഇപ്പൊ അതല്ലേ വന്നുള്ളത്? വേറൊന്നും വന്നില്ലല്ലോ. അപ്പോൾ ഇവിടെ സ്ഥാനികത്വേന അംഗിത്വം വരുന്നില്ല, അംഗിത്വം വിധിച്ചു. അംഗിത്വം വിധിക്കുന്നതിന് പ്രയോജനമുണ്ട്. ആദേശം വന്നു കഴിഞ്ഞാൽ സ്ഥാനികതാദേശാനൽ വിധു എന്നുള്ള സൂത്രപ്രകാരം സ്ഥാനിയുടെ ധർമ്മങ്ങൾ ആദേശത്തിന് വരാം. അത് സാമാന്യ നിയമം. പക്ഷെ ഇവിടെ അങ്ങനെ വരുന്നില്ല, ഞിത്വം വരുന്നില്ല. വേറൊന്നും വരുന്നില്ലെന്നുള്ളതല്ല, പരസ്യയുതങ്ങൾക്ക് ഞിത്വം വരുന്നില്ല എന്നുള്ളതിന് ജ്ഞാപകമാണ് ഇവിടെ പരസ്യയുതങ്ങൾക്ക് ഞിത്വം വിധിച്ചത് എന്നാ പറയുന്നത്. അല്ല, അവിടെ മറ്റു സ്ഥലങ്ങൾക്ക് വേണ്ടിയിട്ട്. പിത്ത് ഒരു സ്ഥലത്തല്ലേ ഉള്ളൂ, മറ്റു സ്ഥലങ്ങളിൽ വേണമല്ലോ. അത് സംഗതി വേറെ. പരസ്യങ്ങൾക്ക് എല്ലാത്തിനും ഞിത്വം വരും. ലിംഗ് എല്ലായിടത്തും ഞിത്ത് തന്നെയാണ്. സ്ഥാനീയത്വന്റെ വരാണെങ്കിൽ ഒരിടത്തും വിധിക്കേണ്ട കാര്യം ഇല്ല. പക്ഷെ ഇതെന്ന് മനസ്സിലാക്കാത്ത സ്ഥാനീയത്വനെ ഞിത്വം ആദേശങ്ങളിൽ വരുന്നില്ല. അതുകൊണ്ട് പരസ്യം എല്ലായിടത്തും ഇല്ല. ഇത് അതുകൊണ്ട് പ്രത്യേകം പറഞ്ഞു പരസ്മയുദാനം യാസു പരസ്മയുപദേഷു എന്ന് പറഞ്ഞില്ലേ? യാസു ഞിത്തുമായി. അപ്പോ എങ്ങനെയായി രൂപം? ഭൂ യാസുട്ട് ടകാരവിത്തായി ഉകാര ഉച്ചാരണത്തെ ശേഷിക്കുന്ന എന്താണ്? യാസ് ഭൂ യാസ് ഇവിടെ തദാഗമഹ തദ്ഗ്രഹണേന ഗ്രഹ്യന്തേ. നിയമം അനുസരിച്ച് തീ എന്തൊക്കെയാണോ അതൊക്കെ യാസിട്ടുമാണ്. തീ എന്ന് പറയുന്നത് എന്താണോ തിങ്സിത് സർവധാതുവാണ്. അതുകൊണ്ട് യാസിട്ട് സഹിതമായ തീയോ എന്താണ് സർവധാതുവായോണ്ട് എന്തുവരും? കർത്തരി ശപ്പ് ഭൂ ആ യാസ് തീ ഭൂ യാസ് തീ പിന്നെ ഭൂ ആ ആന്നിരിക്കുന്നുണ്ട് സർവധാതാർത്ഥിയോ ഗുണം അവാദിശം ഭാവയാസ് തീ. തീലൈകാരത്തിനെന്തുവരും? ഇതശ്ച. അത് സാമാന്യ സൂത്രമാണ്, എല്ലായിടത്തും പ്രവർത്തിച്ചോളും. ഇതശ്ച പ്രകാരം അതെല്ലാം ഇത്തേക്കും വിധിച്ചാണ്. ഇതശ്ചൈത്യനേന ഇകാരസ്യ ലോപഹ ഭാവ യാസ് ത് ഭവയാസ് ത് ഇതിഷ്ഠിതേ ലിംഗ സനോവോ അനന്ദസ്യ സർവധാതുക ലിംഗോ അനന്ദസ്യ സസ്യ ലോപഹ സർവധാതുകമായ ലിംഗിന്റെ അനന്ത്യമായ അന്തേഭവം അന്ത്യം ന അന്ത്യം അനന്ത്യം അന്ത്യത്തിലല്ലാതെയുള്ള സകാരത്തിന് ലോകം വരുന്നു. അതിന്റെ പ്രയോജനം ഇനി നമ്മൾ മനസ്സിലാക്കും. ഇവിടെ ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, സർവധാതുകമായ ലിംഗിനെ അന്ത്യത്തിലല്ലാതെയുള്ള സകാരത്തിന് ഈ സൂത്രപ്രകാരം ലോകം വരും. ഇവിടെ യാസ് തന്നിരിക്കുകയാണ്. ഇത് സർവധാതുക ലിംഗാണ്. ഏ സൂത്രപ്രകാരം സർവധാതു അതിന്റെ അനന്ത്യമായ സകാരം ഏതാണ്? യാസിലെ സകാരം. അതിന് ലോപം വരില്ല, വരാനായി വരും, വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അടുത്ത സൂത്രം വരുന്നു. ഇതി പ്രാപ്തേ. നമ്മളൊന്ന് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ, ഒന്നും സംഭവിക്കുന്നില്ല. ഇതി പ്രാപ്തേ. അടുത്ത സൂത്രം വരുന്നത് എന്താണ്? അതോ ഏയ അധഃപരസ്യ സർവധാതു അവയവസ്യ യാശക്തിയസ്യ ഗുണഃ. അധഃപരസ്യ സർവധാതു അവയവസ്യ ഇവിടെ ഭവാന്നാണല്ലോ ഇരിക്കുന്നത്, ഇവിടെ അത്തുണ്ട്. അകത്ത് എവിടുന്ന് ഒന്നാണ്? ശപ്പിലാകാരം. അപ്പൊ അതഹയുണ്ട്, ശപ്പില അകാരം. അധഃ പരസ്യ സർവധാതുക അവയവസ്യ യാസ് ഇത്യസ്യ സർവധാതുക അവയവമായ യാസ് അതേതാണ്? യാസിട്ടുള്ള യാസ് തന്നിരിക്കയല്ലേ, യാസത്ത്. ആ യാസിനെന്തു വരും? ഇയ്യ് വരും. ഇയ്യ് ഈ യു രണ്ടക്ഷരം. അപ്പൊ യാസ് പോയിട്ട് സർവാദേശമായിട്ട് എന്തുവരും? ഇപ്പൊ എന്തുവരും? ഭവ ഈ പരത്തിലെന്തിരിക്കുന്നു? പോയി യാസിനാണ് എന്ത് വന്നത്? ഈ വന്നത് യാക്കല്ല, യാസ് ഭവ ഈ ഭവ ഈ എന്നിടത്ത് എന്തുവരും? ആയിരുന്ന ഗുണം വന്നിട്ട് എന്തായി? ഏ വന്നു ഭവേയ് തന്നിരിക്കുന്നു. ഭവേയ് ഈ ഗുണ അങ്ങനെ ഇരിക്കുമ്പോൾ സൂത്രം വരുന്നു ലോപോ വ്യോർവലി ഭവേത്. വകാര യകാരയോഹോ ലോപഹ പലിപരേ. സൂത്രത്തിൽ വൃത്തി എഴുതിയിട്ടില്ല, ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഉണ്ടോ? മകാര യകാരങ്ങൾക്ക് ലോപം വരുന്നു, വല്ല് വരവിരിക്കുന്നു. മകാര യകാരങ്ങൾക്ക് ലോപം വരുന്നു, വല്ല് വരവിരിക്കും. ഇവിടെ എന്താണ്? ഭാവേയു തീർന്നിരിക്കുന്നു. വല്ലെന്ന് പറയുന്നത് തകാരം. എന്താ? പൂർവ്വത്തിലിരിക്കുന്ന യകാരത്തിന് ലോപം വരുന്നു. ഭാവേയു തീർന്നിരുന്നപ്പോ യകാരത്തിന് ലോപം വന്നു, തകാരം വല്ല പരത്തിലിരിക്കുമ്പോ ഭാവേ ഭവേത്ത് രൂപസിച്ചു. ഉരുകിയോടെ പറയാൻ പറയുക, ഭൂ ധാതോഹോ നോട്ട് ചൈത്യനേന എന്താണ് വിധി നിമന്ത്രണ ആമന്ത്രണാധിഷ്ഠ സന്ദർശന പ്രാർത്ഥനേഷു ലിംഗിത്യേന ലിംഗിക്രതേ ഭൂ ലിംഗ് ഇത്യത്ര ജീത്തിനേന തിബാദിക്രതേ ഭൂ തി ഇത്യത്ര യാസുട് പരസ്യുപദേശ ഉദാത്തോങ്ങിച്ച തിനന യാസുഡാഗമേ കൃതേ ഭൂ യാസ് തി ഇത്യത്ര തദാഗമാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗൃഹീന്തേ യാസ് തി ഇത്യസ്യ സർവധാതുകത്വാത് കർത്തരി ശപ്പിതി ശപ്പികൃതേ ഭൂ ശപ് യാസ്തി ഇത്യേതര പുനഃ ശപ് ഇത്യസ്യ സർവധാതുക സംജ്ഞായ ഭൂ ഇത്യസ്യ സർവധാതുക അർദ്ധധാതുകയോ ഇത്യനേന ഗുണേ കൃതേ അവാദേശേച്ച ഭാവ് ഭവ യാസ്തി ഇത്യേതര തി ഇത്യസ്യ ഇകാരസ്യ ഇതശ്ചൈത്യനേന ലോപേജകൃതേ ഭവ യാസ്ത് ഇത്യത്ര യാസ് ഇതി ഭാഗസ്യ അതോ യേഹ ഇതി സൂത്രേണ യാസ് ഇത്യസ്യ ഈ ആദേശകൃതേ ഭവ ഇത്യത്ര ആ ഈ ഇത്യനയോ സ്ഥാനേ ഗുണേ കൃതേ ഏ കൃതേ ഭവേയുത് ഇത്യത്ര ബലി പരത്വാ ലോപോ യോർ വലി ഇത്യനേന യകാരസ്യ ലോപേ കൃതേ ഭവേത് ഇതി സിദ്ധി. ഭവേ അത് നോക്കണം. ഇവിടെ രണ്ട് സൂത്രങ്ങളുണ്ട്. ഒന്നെന്താണ്? ലോപോ വ്യർ വലി. മറ്റൊന്നെന്താണ്? സംയോഗാന്തസ്യ ലോപഹ. ഇവിടെ പൂർവ്വത്രാസിദ്ധം വരുമെന്ന് നോക്കണം. പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം. പൂർവം ഏത്, പരം ഏത് നോക്കണം. അപ്പോ എന്തുവരും? അപ്പൊ അതേ പ്രവർത്തിക്കും. എന്തുകൊണ്ട്? പൂർവം പ്രതി പരശാസ്ത്രം അസിദ്ധം, സംയോഗാന്തസ്യ ലോപ അസിദ്ധമായി. ലോപ വ്യോർവലി പ്രകാരം ഏകാരം. പിന്നെ അത് മാത്രമല്ല, ഇവിടെ എന്താണോ അപവാദമാണ്, അപവാദോ വചനപ്രാമാണ്യാത് അങ്ങനെയുണ്ട്. അത് തന്നെ വരണം. യകാര പകാരങ്ങൾക്ക് ലോപം പ്രത്യേകം നിർദ്ദേശിച്ചുകൊണ്ട് അത് തന്നെ വരണം. അന്ന് മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഇവിടെ അപ്പോ ഏഹ എന്ന് പറയുന്നിടത്ത്, ഇവിടെ ഇപ്പം നമ്മൾ പഠിച്ചത് യാസ് എന്നുള്ളതിന് ഈ എന്നാണ്. ഇതിന് യാ എന്ന് പറയുന്നതിന് ഈ എന്നും ഒരർത്ഥം പറയുന്നുണ്ട്. പക്ഷെ അത് കുഴപ്പമാണ്. സിദ്ധാന്തോതിൽ രണ്ടും കൊടുത്തിട്ടുണ്ട്. യാസ് ഈ എന്ന് പറയുന്നതാണ് സരളം. കാരണം അങ്ങനെ അർത്ഥവ്യത്യാസം വരാൻ കാരണം, ഇപ്പം ഏയഹ എന്ന് പറയുന്നിടത്ത് അതെങ്ങനെ വിഗ്രഹിക്കും? വിഗ്രഹം, വിഗ്രഹത്തിൽ പ്ലസ് വരത്തില്ല. വൃത്തി നോക്കി അറിയാൻ പറ്റും എങ്ങനെയാണ് വിഗ്രഹിക്കുന്നത്. യാസഹ ഇയഹ എന്ന് വിഗ്രഹിക്കുന്നു. യാസിന്റെ സ്ഥാനത്താണ് എന്തോ വരുന്നത്. യാസഹ ഇയ എന്ന് വിഗ്രഹിച്ച സമാസം എങ്ങനെ വരും? ഷഷ്ടി. സമാസം വന്ന് സുപ്പ് ലോപിക്കും. സുപ്പ് ലോപിച്ച എങ്ങനെ ഇരിക്കും? അലവ് വിഗ്രഹം എങ്ങനെ വരും? അലൗക വിഗ്രഹം എങ്ങനെ വരും? യാസ്, യാസ്, അസ്, ഇയസു. ഈ ലകാര ഉച്ചാരണ അർത്ഥമാണ്. യാസ്, അസ്, യാസ്, അസ്, ഇയസു. സുപ്പ് ലോപിച്ചു കഴിഞ്ഞാൽ ബാക്കി എങ്ങനെയായിരിക്കും? യാസ്, ഇയ, ഇയല്ല ഇയ. പിന്നെ എന്ത് സംഭവിക്കും അവിടെ? എന്ത് സൂത്രം വരുന്നു? അത് അകാര ഉച്ചാരണം. യാസ് ഇയെന്നിരിക്കും അച്ഛഹീനമാണ് അവിടെ. എന്ത് സന്ധി വരുമെന്നാ ചോദിച്ചു. സന്ധി പഠിച്ചവരെടുത്താ ചോദിച്ചു. ഇവിടെ അധീന ഫൽ പറയണ സംയോജ്യതയെ യോജിപ്പിക്കാൻ പറ്റുമോ? എന്തുകൊണ്ട് പറ്റില്ല? എങ്ങനെ അവള് യോജിപ്പിക്കാൻ പറ്റും? അവളാണല്ലോ. അപ്പൊ ഇതുവരെ എന്താ പഠിച്ചത്? യാസെന്ന് പറയുന്നു അന്തർവർത്തിനിയും വിഭക്തിയും ആശ്രിത്യ പദത്വാ പദസഞ്ജായാം സസജുഷോരു ഇത്തനേന ഋത്വേകൃതേ അനന്തനം. എന്താ വരുന്നത്? സകാരസ്യ ഋത്വം വന്നു കഴിഞ്ഞാ ഭോ ഭഗവ പുറസയോ അസി പ്രകാരം എന്തോ ഒരു യാ വരും. ഇയാന്നിരിക്കുമ്പോ എന്ത് വരുന്നു? ലോപശാകരസ്യ പ്രകാരം യക്കാരം ലഭിച്ചോ എങ്ങനെയിരിക്കും? യാ ഇയാന്നിരിക്കുന്നിടത്ത് എന്ത് വരും? യാ ഇയാന്നിരിക്കുന്നിടത്ത് എന്തോരും ആലോചിച്ച് പറയണം. എങ്ങനെ? എന്തുകൊണ്ട്? പുറത്രാസ്യം. അതാണ് ശരി ഉത്തരം. യാ ഇയ എന്നിരിക്കുന്നിടത്ത് എന്ത് സംഭവിക്കും? പൂർവോത്ര അസിദ്ധം അവിടെ ഇരിക്കും. യാ ഇയ എന്നിടത്ത് എന്ത് വരും? പൂർവോത്രാസിദ്ധം. പൂർവോത്രാസിദ്ധം വന്നു കഴിഞ്ഞാൽ ഏയ എന്ന് ശ്രദ്ധിക്കൂ. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? എന്താ സംഭവിച്ച ഇവിടെ? ഇതാണ് പ്രക്രിയ. ഇവിടെ ഗുണം വരാൻ പാടില്ല, പക്ഷേ ഗുണം വന്നിരിക്കുന്നു. അപ്പൊ എന്ത് സംഭവിച്ചോ? കണക്കിലെടുത്തില്ല. അത് തന്നെ. എന്ത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. ഞാൻ ചോദിച്ചതിന് സമാധാനമോ പറയുന്നുണ്ട്. അത് പറയേണ്ടി വരും. എന്ന് പറയേണ്ടി വരും. യാസ് യാസഹ ഇയ ഇതി വിഗ്രഹേ യാസ് നസ് ഇയ സുഇത്യത്ര സ്വലോപേകൃത്തെ യാസിത്യസ്യ അന്തർവർത്തിനി വിഭക്തിം ആശ്രിത്യ പദത്വാദ് പദസഞ്ജ്ഞായാം സസ്ചുഷോരു ഇതിനേന രുത്വേകൃത്തെ ഭഗവശിവസിനേനയകാരേ ആദേശേകൃതേ ലോപശാകലസിനേന ലോപേകൃതേ യാ ഇത്യത്ര പൂർവത്ര അസിദ്ധമിത്തനേന അസിദ്ധത്വാത് ഗുണേന ന ഭാവ്യം കിന്തു അത്ര ഗുണ കൃത അതാശ അത്ര ആർഷത്വാത് സന്ധി എന്ന് സമാനം പറയും വ്യാകരണന്മാര്. ഇത് ഒഴിവാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു? യാ ഇ അങ്ങനെ പറയുന്നു. അങ്ങനെ പറഞ്ഞാൽ പിന്നെ വേറെ കുഴപ്പം വരും പ്രഥമ ബഹുവനത്തിൽ. അതുകൊണ്ട് തൽക്കാലം നമുക്ക് എന്ത് ചെയ്യാം? ആർഷത്വം അംഗീകരിച്ചു കൊടുക്കാം. ആർഷത്വാ അത്ര സന്ധി ഇത് കൃത്വ അത്ര വൃത്തോ യാസിത്യസ്യ സ്ഥാനേ ഈ ആദേശ ഇതി ഉക്തം. കഴിഞ്ഞല്ലോ എന്ന് പറയാം. അനന്തരം പ്രഥമാദിവേദനേ ഭൂ ധാതോ തസ് ഇതി സ്ഥിതേ യാസുട് പരസ്മൃതിച്ചനേന യാസുഡാഗമേ കൃതേ ഭൂ യാസ് തസ് ഇത്യത്ര തസ് ധസ് ധമിവാം താം തം താമഹ ഇത്യനേന താം ആദേശേ കൃതേ യാസ് താം ഇത്യത്ര തദാഗമാഹ തദ്ഗുണീഭൂതാഹ തദ്ഗ്രഹണേന ഗൃഹീന്തി ഇത്യനേന തസ്യ സർവധാതുകത്വാത് സർവകർത്തരി ശപ്പിത്യനേന ശപിക്കൃതേ സർവധാതുകാർധാതുകത്യനേന പൂർവത്ര ഗുണേ അവാദേശേ ഭവ യാസ് താം ഇത്യത്ര കിം ഭവതി അനന്തരം അതോ ഏഹ ഇത്യനേന ഇത്യനേന ഈ ആദേശേകൃത ഗുണേ ഭാവേയ താം ഇത്യത്ര ലോപോ വിവർവലി ഇത്യനേന യകാരസ്യ ലോപേകൃത ഭവേ താം ഇനി ഭവതി. അനന്തരം പ്രഥമാബുഹനെ ഭൂ ജി ഇത്യത്ര പൂർവദേവ യാസുഡാഗമേ കൃതേ ജി ഇത്യസ്യ സ്ഥാനെ ജേർജുസ് ലിംഗോ ജേർജുസ് സ്യാത് ലിം ഇത്യസ്യ സ്ഥാനേ ആദേശേന സിദ്ധസ്യ ജി ഇത്യസ്യ ജുസ് ആദേശഃ സ്യാത് ഇത്യസ്യ സൂത്രസ്യ അർത്ഥഃ. എങ്ങനെ വരുന്നു? ഭൂ യാസ് ജുസ് ഇത്യത്ര ജകാരസ്യ സ്ഥാനിവത്വേന പ്രത്യയത്വേ ചുടു ഇത്യനേന ജകാരസ്യത്വേ ലോപേ ച ഉസ് ഇത്യ അവശിഷ്യത്തെ അതഃ ഭൂ യാസ് ഉസ് ഇതി ഭവതി. ഭൂ ഇത്യനന്തരം ശപി കൃതേ ഗുണവാദേശേ ഭവ യാസ് ഭവയാസ് ഉസ് ഇത്യത്ര അതോ ഏഹ ഇത്യനേന യാസ്ഥാനേ ഈ ആദേശകൃത്തെ ഗുണേ ഭാവേയു അത്ര ലോപോ വ്യോർ വലീതി ന പ്രവർത്തത്തെ കസ്മാത് പരത്വേന നാസ്തി. ലിംഗസ്വലോപ അനന്തസേത്യ ഇതം സൂത്രം ബാധിത്വ അതോയേഹ ഇതി ഭവതി അതഃ തസ്യ അത്ര പ്രാപ്തി സത്യ അപി പ്രവർത്തിർ നാസ്തി. അതഃ ഈ ആദേശേ ഗുണേ ഭവേയ ഉസ് ഇത്യത്ര അധിഹീന ഫൽപരേണ സംയുജ്യതേതി ന്യായേന ഭവേയുസ് ഇതി ജാതേ തസ്യ ഋത്വേ വിസർഗേ ച ഭവേയുഃ ഇതി സിദ്ധ്യതി. മനസ്സിലായല്ലോ. ഭോ ജി എന്നിരുന്നു യാസട്ട് വന്നു ഭൂ ശപ്പ് ഗുണ അവാദേശം വന്നു ഭവ യാസ് ജിക്ക് ജേർ ജുസ് വന്നു ജകാരത്തിന് സഞ്ജ ലോപം ഉസ് അവശേഷിച്ചു ഭവ യാസ് ഉസ് അതോ ഏഹ ഈ ഗുണം ഭവേയ ഉസ് ഭവേയുസ് ഋത്യവിസർഗേ ഭവേയുഹു. ശേഷം സർവപൂർവതേവ വിശേഷസൂത്രാണി ന പ്രവർത്തന്തി മധ്യപുരുഷ ഏകവചന ഭൂ സിത്യത്ര യാസുട് പരസ്യുദാത്തോ നിച്ച ഇതി യാസുഡാകമേ പൂർവ അത്ര ശപ്പി ഗുണേ അവാദേശേ ഭവ യാസി ഇത്യത്ര സി ഇത്യസ്യ ഇകാരസ്യ ഇതസ്ഥൈത്യനേന ലോപേ വെറുതെ ഭവ യാസ് ഇത്യത്ര അതോ ഏഹ ഇത്യനേന ഈ ആദേശകൃതേ ഗുണേ ഭവേയ സ ഇത്യത്ര ലോപോ വ്യോർവലീത്യനേന യകാര ലോപേ കൃതേ ഭാവേസ് ഇത്യത്ര ഋത്യ വിസർഗേ ഭവേഹേ ഇതി ഭവതി. അത്രാപി കോവി വിശേഷസൂത്ര പ്രവർത്തർ നാസ്തി. അനന്തരം ഭവതി മധ്യപുരുഷദ്വീനെ ഭൂ തസ് ഇത്യത്ര തസ് തസ് ധമിവാം തം തം താമഹ ഇത്യനേന ആദേശകൃതേ കർത്തരിശപ്പ് യാസൊട്ട് അതോ ഏ ഗുണം അവാദേശ ഭവേയ തം ഇത്യത്ര ലോപവ്യർവലി ഭവേ തം. മധ്യവർഷ ബഹുവനെ ഭൂ ധ ഇത്യത്ര തസ്സദ്ധമിവാം തം തം കാമഹ ത ഭൂ ത പൂർവദേവ യാസുട്ട് ശപ്പ് ഗുണം അവാദേശം ഭവ യാസ് അതോ ഏഹ ഇ ഗുണം ഭവേയ ത ലോപോ യുർവലി ഭവേത. മധ്യപക്ഷേകവേദന ഭൂ മിത്രാവി തസ്സദ്ധമിവാം തം തത്തമഹ ഇതി അമീകൃതേ ഭവ ഭൂ അമ യാസുട് പരസ്യദേഷു ധാത്തോ ഇച്ച യാസുട് പൂർവോത്ര ശപ്പ് ഗുണം അവാദേശം ഭവ യാസ് അം അതോ ഏഹ ഇ ഗുണം ഭവേയ അം അത്ര ലോകോ വിർവലി ന പ്രവർത്തതേ കസ്മാത് വൽ പരത്വഭാവാത്. അത്ര ആത്മാ ദീർഘോ എഞ്ഞിയ പിന്നെ പ്രവൃത്തി അതന്തം അത്ര ഗുണേ കൃതേ ഭവേ ഇതി ജാത. അടുത്ത അനന്തരം ഭോ വസിത്തിരിത്രാവി പൂർവദേവ നിത്യംഗിതേനോകൃതേക്കാരസിംഭവതി ൂർവദേവാദേശ അധിലിംഗ വിശേഷ അത്ര ആശിഷ്യലിംഗമി ഭവതി കേന സൂത്രേണ ആശിഷ്യലിംഗോട്ടോ ഇത്യലിംഗം തത്ര ലോടി ആശിഷി ലോട് കൃതേ അപി തത്ര രൂപഭേദ സ്ഥലദ്വയേ ഏവ വർത്തതെ കുത്ര പ്രഥമ ഏകവചനെ ഏവം ദ്വിതീയ മധ്യമ ഏകവചന പ്രഥമ മധ്യമയോരേവ രൂപഭേദ ഇത് അത്ര ഇവം നാം അത്ര ആശിഷ്യ ലിംഗീകൃത്തെ അത്ര വിശേഷസൂത്രസത്വാ അത്ര രൂപഭേദം വർത്തത്തെ അത് ആശിഷി ഭവേതിഥി ഭവതി ഏവം നിമന്ത്രണാദിഷ്ടസംപ്രസനപ്രാർത്ഥനേഷു ലിംഗിതി വിഹിതസ്യ രൂപം സിദ്ധം. അനന്തരം ആശിഷിലിംഗോട് ഇത്തനേന ആശിഷി വീതസ്യ ലിംഗ രൂപാണി അനന്തരം ദൃശ്യതം.